നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബൂബക്കർ സിദ്ദീഖിനെ ഇമാമായി ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. പിറ്റത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹജ്ജത്തിൽ വദാ നിർവഹിക്കുകയും ചെയ്തു. അപ്പോൾ ഇയാളുടെ ചോദ്യം ഒരുപക്ഷെ അതിനൊക്കെ മുമ്പായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഹജ്ജ് പ്രത്യേകം പരാമർശിക്കാത്തത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും ഇവിടെ അഹ്ലൽത്തുൽ ഹലാൽ, ഹലാലായ കർമ്മങ്ങൾ ഞാൻ പ്രവർത്തിക്കും, ഹലാലായ കാര്യങ്ങൾ ഞാൻ പാലിക്കും, എൻ്റെ ഭക്ഷണവും എൻ്റെ വസ്ത്രവും എൻ്റെ എല്ലാ തരത്തിലുള്ള പ്രവൃത്തിയും ഹലാലായത് മാത്രമായിരിക്കും, ഹറാമായ ഒരു കാര്യവും ഞാൻ പ്രവർത്തിക്കില്ല എന്ന വാക്കിൽ എല്ലാം ഉൾക്കൊണ്ടു. ഇത് അംഗീകരിച്ച് അയാൾ ജീവിക്കാൻ ശ്രമിച്ചാൽ ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും അനുസരിച്ച് അയാൾ ജീവിക്കേണ്ടി വരും. അത് ആ വാക്കിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നബിസ്വല്ലാഹി സമാധങ്ങൾ അതെ നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞതിൽ യാതൊരു അപാകതയില്ലല്ലോ. മറിച്ച് അദ്ദേഹത്തിന് ചെറിയ രൂപത്തിൽ അയാളുടെ ചോദ്യത്തിനനുസരിച്ച് നബിസ്വല്ലാഹി സമാധങ്ങൾ സന്തോഷിപ്പിച്ചുകൊണ്ട് മറുപടി നൽകിയതാണ് ഈ ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ജനങ്ങൾക്ക് നബിസ്വല്ലാഹി സമാധങ്ങൾ പറയാറുള്ളത് പോലെ യസ്സിറ വല തുഅസ്സിറ വബശ്ശിറ വല തുനഫ്ഫിറ, സഹാബിമാരെ അബൂ മൂസ അശ്ശരിയെയും മുആദ് ബിൻ ജബലിനെയും റളിയല്ലാഹു അൻഹുമ യവനിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് റസൂലുള്ള പറഞ്ഞതാണ് നിങ്ങൾ ജനങ്ങൾക്ക് എളുപ്പമുണ്ടാക്കണം, അവർക്ക് പ്രയാസം ഉണ്ടാക്കരുത്. വലാ തുനഫിറ അവരെ വെറുപ്പിച്ചാട്ടി അകറ്റരുത്. വലാ തഖ്തലിഫ അവിടെ പോയിട്ട് നിങ്ങൾ രണ്ടാളും അഭിപ്രായ വ്യത്യാസത്തിലാവരുത്. വതതാവഅ നിങ്ങൾ രണ്ടാളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കീയൊതുക്കി കൊടുക്കണം എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചായി കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ മതപ്രബോധകന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചത് യസ്സിറ വലാ തുഅസ്സിറ വബശ്ശിറ വലാ തുനഫിറ, നിങ്ങളെ ജനങ്ങൾക്ക് സന്തോഷമുള്ള രൂപ സന്തോഷകരമാകുന്ന രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക. ചില ആളുകൾ ഇസ്ലാമിലെ ഹറാമുകളൊക്കെ അവതരിപ്പിക്കുന്നത് കണ്ടാൽ ജനങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്ന നിയമമാണ് ഇസ്ലാം ദീൻ എന്ന് മനസ്സിലാക്കാൻ പറ്റും. സന്ദർഭോചിതമായി കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കേണ്ടതിന് പകരം കിട്ടിയ അവസരത്തിൽ അവർക്കെതിരെ ഒരു തക്ലീഫ് ഒരു നിയമം പാസാക്കിയ രൂപത്തിലാണ് പല ആളുകളും ദീനിലെ നിയമങ്ങളൊക്കെ കൊണ്ടു നടക്കാറുള്ളത്. വാഹിറു ദേവാനാൻ അലഹമുല്ലാ റബ്ബുൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.